ഇനി പദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാസനയെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോഴാണ് അങ്ങോട്ട് പോയി. മണിയിലിരുന്ന് വിവർത്തമിങ്ങ് കാണും മണിമുത്തലായ വിഭൂതി എഞ്ച് ഓർത്താൾ ഇരുനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലിയത് പോലെ അഭേദമായി വരയണം. ഇനി ഉദാഹരണം തരംഗാവലി ജലനിധി. തരംഗങ്ങളും സമുദ്രവും. ഇനി ഉദാഹരണം കൊടുത്തിരിക്കുന്നത് തരംഗങ്ങളും സമുദ്രവും എന്ന് പറയുമ്പോൾ രണ്ടും ജലരൂപത്തിലെ ഭേദമാണ്. പേരിന് വ്യത്യാസമുണ്ട്. സമുദ്രം തരംഗങ്ങൾ പേരിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ രൂപം ആകൃതി അതിനൊക്കെ വ്യത്യാസമുണ്ട്. ഇനി വേണ്ടി വന്ന നിറത്തിനും വ്യത്യാസമുണ്ടെന്ന് പറയാം. തരംഗം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ നിറം വേറെയാണ്. സമുദ്രത്തിന്റെ നിറം നീല നിറമാണ്. അങ്ങനെയൊക്കെ വ്യത്യാസം പറയാമെങ്കിലും ജലം എന്നുള്ള നിലയ്ക്ക് അഭേദമാണ്. ഇതാണ് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞു എന്താണ്? ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ഏതുപോലെ തരംഗങ്ങൾ ജലത്തിൽ ലയിക്കുന്നത് പോലെ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അതുമുമ്പ് പറഞ്ഞു എന്തുകൊണ്ട് ബ്രഹ്മം പ്രപഞ്ചത്തിൽ ലയിക്കുന്നില്ല, ബ്രഹ്മത്തിൽ പ്രപഞ്ചം ലയിക്കുന്നില്ല, എന്തുകൊണ്ടത് സാധിക്കാത്ത, അതും പറഞ്ഞതാണ്. എന്തുകൊണ്ടാ? നിർവികാരം ശുദ്ധം ആണ് ബ്രഹ്മം. നിർഗുണം അതിലൊന്നും ലയിക്കാൻ പറ്റില്ല. ലയിക്കണമെങ്കിൽ അതിന് ഇടം വേണം. നിർവികാരമായിരിക്കുന്ന ഒന്നിനും മറ്റൊന്നിനും ലയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഉദാഹരണത്തിൽ വിവക്ഷ എന്ന് വെച്ചാൽ ഈ ഗ്രന്ഥം എഴുതിയ ആളിന്റെ വിവക്ഷ എന്ന് പറയുന്നത് ലയത്തിലല്ല അഭേദത്തിലാണ്. അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അഭേദമായി വരയണമെന്നുള്ളതാണ്, ലയത്തെ മനസ്സിലാക്കണമെന്നുള്ള. ഇതും കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്നും തന്നെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. ഈ അഭേദം മനസ്സിലാക്കണമെന്നുള്ള. എന്നാൽ ഇനി വേറൊരു തരത്തിലും ചിന്തിക്കാൻ, എങ്ങനെ പ്രപഞ്ചം ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് വേണമെങ്കിലും സ്വീകരിക്കാം. അതും അദ്വൈതത്തിൽ സമ്മതമായ കാര്യം തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുള്ള അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണോ സമാധി, ഒരാൾ സമാധി ഇരിക്കുമ്പോൾ പ്രപഞ്ചം ലയിച്ചു പോകും, എന്നാ പിന്നെ ബാക്കിയുള്ളവരെല്ലാം ചത്തു പോകും. ഒരാൾ സമാധി ഇരിക്കുമ്പോഴേ പ്രപഞ്ചം ലയിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാ മനുഷ്യർക്കും എന്ത് സംഭവിക്കും? സമാധി നടന്നു വരുന്ന പിന്നെ എങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? സമാധി ഇരുന്നെന്ന് പറഞ്ഞ് പ്രപഞ്ചമൊന്നും ലയിക്കത്തില്ല, പിന്നെ എന്താ സംഭവിക്കുന്നത്? സമാധിയിൽ ഒരാൾ സമാധി പ്രാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് ലയിച്ചു പോകും. ഉറക്കം പോലെ മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ അയാളൊന്നും അറിയുന്നില്ല. അത്ര മനസ്സ് വീണ്ടും ഉയർന്നു വരാം. അത് മനസ്സിന്റെ ഒരു രീതിയാണ്. മനസ്സിന് വിലയിക്കാനും പറ്റും, ഉയർന്നു വരാനും പറ്റും. സുഷുപ്തിയിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സുഷുപ്തിയിൽ മനസ്സേ പ്രവർത്തിക്കുന്നില്ല, അതിലൊന്നും അറിയുന്നില്ല. അതിന്റെ അർത്ഥം പ്രപഞ്ചം ലയിച്ചു പോയിരുന്നു. അങ്ങനെ ലയിച്ചൊന്നും പോകത്തില്ല. പക്ഷെ നമുക്കറിയാതിരിക്കാം, അത് മനസ്സ് പ്രവർത്തിക്കുന്നില്ല, അതിനാണ് പറയുന്നത് മനസ്സിൻ്റെ ലയം. അത് സംഭവിക്കും. ഉണർന്നു വരുമ്പം മനസ്സ് വീണ്ടും, കാരണം മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റും, മനസ്സ് വീണ്ടും വരുന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം കാണും. ഇത്രയും സംഭവിക്കത്തേ ഉള്ളൂ. ആ പ്രപഞ്ചം ഒന്നും ഒരിടത്ത് ലയിക്കത്തില്ല. അതിനെ ലയിപ്പിക്കാൻ ആരും മനുഷ്യൻ വിചാരിച്ചാൽ കഴിയത്തുമില്ല. വേണമെങ്കിൽ കുറെയൊക്കെ നശിപ്പിക്കാൻ നോക്ക്, അല്ല വിലയിപ്പിക്കാൻ പ്രപഞ്ചത്തെ. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഭൂമി മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും, നമ്മൾ ഈ കാണുന്ന ഗാലക്സികളെല്ലാം ലയിക്കണം. അത് മനുഷ്യ സാധ്യമായ കാര്യമില്ല. മനുഷ്യനിൽ നിന്നുള്ള ശേഷി, സമാധിയൊന്നും അതിന് പോരാ. സമാധി ഒന്നും സാധ്യത. പിന്നെ പ്രപഞ്ചം ലയിക്കും എന്ന് പറയുന്ന എന്ത് അർത്ഥത്തിൽ? പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടമാണ്, ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നു. ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ ബ്രഹ്മത്തിലല്ല, പിന്നെ മായയോടുകൂടിയ ബ്രഹ്മ, മായ ഉപാധിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവിടെ മായയെക്കൂടെ സ്വീകരിക്കുന്നു. നിർഗുണവും നിർവികാരിയുമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നില്ല, അത് നിലനിൽക്കുന്നില്ല, അതിന് വിലയിക്കുന്നുണ്ട്. പക്ഷെ മായ എന്ന ഉപാധിയോടുകൂടിയ ബ്രഹ്മത്തിൽ, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നു. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് അദ്വൈതികൾ പറയുന്ന മറുപടി അതാണ്. അത് മായ എന്ന് പറയുന്ന ഉപാധിയോടുകൂടിയ ബ്രഹ്മത്തിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ സൃഷ്ടിയാണ്. അപ്പൊ അവിടെ നിന്നാണ് ഇത് പ്രകടമായത്. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു, അവിടെ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് സിദ്ധാന്തമാണ്. അപ്പൊ ബ്രഹ്മത്തിൽ പ്രപഞ്ചം ലയിക്കുന്നു എന്ന് പറയുന്നതും അദ്വൈതത്തിന് വിരോധമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോ ആ ബ്രഹ്മം എങ്ങനെയുള്ളതാണ്, മായ ഉപാധിയോടുകൂടിയതാണെന്നുകൂടെ പറയേണ്ടി വരും. എവിടെയെങ്കിലും ബ്രഹ്മത്തിൽ വിലയിക്കുന്നു എന്ന് പറഞ്ഞാൽ മായ എന്ന് പറയുന്നു ഉപാധിയോടുകൂടിയിരിക്കുന്ന ബ്രഹ്മത്തിൽ വിലയിക്കുന്നു. മായ എന്ന് പറയുന്ന ശക്തി വിലയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശുദ്ധമായ ബ്രഹ്മത്തിൽ വിലയിക്കുന്നില്ല. അപ്പോ അഭേദമായി വരണം എന്ന് പറഞ്ഞാലോ, ശുദ്ധമായ ബ്രഹ്മം എന്ന് പറയുമ്പോ അവിടെ പ്രപഞ്ചമില്ല. ഈ ശുദ്ധമായ ബ്രഹ്മത്തിൽ പ്രപഞ്ചമേ ഇല്ല, പിന്നെ ഏത് പ്രപഞ്ചമാണ് അവിടെ അഭേദമായി വരുന്നത്? ശുദ്ധമായ ബ്രഹ്മം എന്ന് പറയുമ്പോ അവിടെ അത് മാത്രമേ ഉള്ളൂ. പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അനുഭവമില്ല അവിടെ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അനുഭവത്തിൽ നിൽക്കുന്ന വിഷയമാണ്. പ്രപഞ്ചം ഓരോരുത്തരുടെ അനുഭവത്തിലാണ് പ്രപഞ്ചം നിൽക്കുന്നത്. അദ്വൈതമുള്ള അങ്ങനെയാ പറയുന്നത്, ഒരാളുടെ അനുഭവത്തിൽ നിൽക്കുന്നതാണ് പ്രപഞ്ചം. അപ്പോ നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നുണ്ട്, പിന്നെ പ്രപഞ്ചം എങ്ങനെ അനുഭവത്തെയും? പ്രപഞ്ചത്തെ മൊത്തം നമ്മൾ അറിയുന്നില്ലല്ലോ, അല്പമേ അറിയുന്നില്ല. ഒരു മണൽത്തരിയെ പോലും നമ്മൾ പൂർണ്ണമായി അറിയുന്നില്ല. അപ്പൊ പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിൽ നിൽക്കുന്നു എന്നങ്ങനെ പറയും. ഇങ്ങനെ പറയും, അങ്ങനെ പറയും. ഒരുവൻ അറിയുന്ന പ്രപഞ്ചം അയാളുടെ അനുഭവത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാ. പിന്നെ പിന്നെ പറയുന്നത് സമ്പൂർണ്ണ പ്രപഞ്ചവും ഈശ്വരനല്ലേ സൃഷ്ടിച്ചത്, ഈശ്വരന്റെ അറിവിനിക്കുന്നു, ഈശ്വരൻ സമ്പൂർണ്ണ പ്രപഞ്ചത്തെ അറിയുന്ന ആളാണ്. അങ്ങനെയും പറയും. അപ്പൊ അഭേദമായി വരിക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബ്രഹ്മത്തിൽ പ്രപഞ്ചമേ ഇല്ല. അവിടെ എന്താണ്, മായ ഉപാധിയോടുകൂടി ഈ ബ്രഹ്മത്തിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നു അത് അത് ആ ബ്രഹ്മത്തിനോട് അഭിന്നമായിരിക്കുന്നു, ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല. അതിനെന്താ യുക്തി പറയുന്നു? ഈ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം, വേറെയല്ല എന്നുള്ളതിന് എന്താ യുക്തി പറയും? അത് തന്നെ അനന്യത്വം അനുസരിച്ച് എങ്ങനെ പറയും? അന്യമല്ല എന്ന് എന്തുകൊണ്ട് പറയും? അനന്യം എന്ന് പറഞ്ഞാൽ അന്യമല്ല, എങ്ങനെ പറയാൻ പറ്റും അന്യമല്ല എന്ന്? വെറുതെ പറഞ്ഞാൽ മതി ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. മണ്ണിന്റെ കൊടുത്തന്റെ കാര്യത്തിൽ ശരിയാ, മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിൽ നിന്ന് അന്യമല്ല. അപ്പം ഈ പ്രപഞ്ചമൊക്കെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെന്ന് എങ്ങനെ അറിയാം? അങ്ങനെ അറിഞ്ഞാലേ പറയാൻ പറ്റും അന്യമല്ലാന്ന്. മണ്ണിന്റെയും കുടത്തിന്റെയും കാര്യത്തിൽ ശരി, അത് നമുക്കറിയാം. മണ്ണ് കുഴച്ചുരുട്ടിയാണ് കുടം ഉണ്ടാക്കിയത്, ആ മണ്ണിൽ നിന്നത് വേറെ അല്ല. അപ്പൊ ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് നമുക്കറിയാം. ആരെങ്കിലും കണ്ട ബ്രഹ്മം പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു? കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുമ്പോൾ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ആ പണ്ടേ ഉള്ളതാണ് ഇത് ഉണ്ടാക്കുന്ന ആരും നമ്മൾ കണ്ടില്ല. കണ്ട ആരെങ്കിലും ഇരുന്ന് കുത്തിയിരുന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ബ്രഹ്മം ഉണ്ടാക്കിയിരുന്നു, അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് അത് ശരിയാണ്, അതൊക്കെ ശരിയാണ്. ഇപ്പൊ കർത്താവ് ഉണ്ടെന്ന് വിചാരിച്ച് ഇപ്പൊ പാത്രം ഉണ്ടാക്കിയത് ആരാണ്? കുലാലൻ. അതുകൊണ്ട് പാത്രം കുലാലിൽ നിന്ന് അന്യമല്ല എന്ന് പറയാൻ പറ്റും? കർത്താവിൽ നിന്ന് അന്യമല്ലെന്ന് പറയാൻ പറ്റും? കുലാലൻ എന്ന് വെച്ചാൽ കുശവൻ പാത്രത്തെ ഉണ്ടാക്കി, അതുകൊണ്ട് കുശവനിൽ നിന്ന് വേറെയല്ല പാത്രം എന്ന് പറയാൻ പറ്റും? ആണോ? പിന്നെ അങ്ങനെ കർത്താവ് ഉണ്ടാവും. ഉപാദാനമായിട്ട് ഈശ്വരനെ എടുക്കാൻ പറ്റും, അങ്ങനെയാണെന്ന് തന്നെ എങ്ങനെ അറിയും? മറ്റാണെങ്കിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കാം നിമിത്തമാണ്. ഇവിടെ ബ്രഹ്മം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഉപാദാനമായിരുന്നുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് നമ്മൾ എങ്ങനെ അറിയുന്നു? എന്താണ് എന്തനുമാനം? അനുമാനം ഒന്ന് പ്രയോഗിച്ച് കേട്ടു. എന്താണ് പക്ഷം? എന്താണ് സാധ്യം? എന്താണ് ഹേതു? എന്താണ് ദൃഷ്ടാന്തം? അനുമാനം എന്ന് പറഞ്ഞാൽ ഇത്രയും പറയുന്നു, പക്ഷം സാധ്യം ഹേതു ദൃഷ്ടാന്തം. അദ്വൈതങ്ങൾ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൽ സർവത്ര നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അസ്തിത്വം. അസ്ഥി അസ്ഥി എന്ന് സകലോപരി, അതനുഭവിക്കാത്ത ഒരണു പോലും പ്രപഞ്ചത്തിലില്ല, സർവത്രയുണ്ട്. ഇപ്പൊ സർവത്ര എല്ലായിടത്തും നമ്മളെപ്പോലും അഹംസ്മി, ഇങ്ങനെ സർവത്ര ഈ അനുഭവം അസ്തിത്വ അനുഭവം ഉള്ളത് കൊണ്ട് ഈ അസ്തിത്വ അനുഭവം എന്തുകൊണ്ട് സർവത്ര നിറഞ്ഞിരിക്കുന്നു? പറയുന്നു ആ അസ്തിത്വ അനുഭവം അതുകൊണ്ട് നമ്മൾ എന്തിനാണോ ഗ്രഹിക്കേണ്ടതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ അസ്തിത്വം അനുഭവപ്പെടുന്നത്. ഏതുപോലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ മണ്ണിനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഇരുമ്പ് അനുഭവപ്പെടും, സ്വർണം കൊണ്ടുണ്ടാക്കിയ സ്വർണം അനുഭവപ്പെടും. പ്രപഞ്ചത്തിലെല്ലാം നമുക്ക് ഒരുപോലെ അനുഭവിക്കാൻ പറ്റിയ ഒരു സാധനമുണ്ട്, ഏതാണ്? അസ്തിത്വം. അപ്പൊ ഈ അസ്തിത്വം ഇങ്ങനെ അനുഭവിക്കുന്നതുകൊണ്ട് ഈ അസ്തിത്വത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പോ ഇത്രയും വിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ അസ്തിത്വം, അതിലൂടെ നമ്മൾ എന്തിനു മനസ്സിലാക്കുന്നു, അതാണ് ബ്രഹ്മം. അപ്പോ ആ അസ്തിത്വത്തിൽ നിന്ന് അന്യമല്ല പ്രപഞ്ചം. നമ്മളൊരു അസ്തിത്വത്തെ അറിയുന്നുണ്ടല്ലോ, അതിൽ നിന്ന് അന്യമല്ല പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചം എന്താണ്? അത് നാമരൂപം. നാമരൂപമാണ് പ്രപഞ്ചം. അപ്പൊ ആ നാമരൂപാത്മകമായ ആ പ്രപഞ്ചത്തിൽ എവിടെയും നമ്മൾ അനുഭവിക്കുന്ന എന്തിനെ? അസ്തിത്വത്തെ. അപ്പൊ അസ്തിത്വത്തിൽ നിന്ന് അന്യമല്ല പ്രപഞ്ചം. അദ്വൈതിക്ക് ഈ പ്രപഞ്ചത്തിന് മൊത്തം കാരണമാണ് ബ്രഹ്മമെന്ന് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിയാണ് ഈ അസ്തിത്വ അനുഭവത്തിൽ നിന്ന് അന്യമല്ല എന്നുള്ള യുക്തി. അസ്തിത്വ ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലം കാണിച്ചു തരണം, എവിടെയാണോ അസ്തിത്വ അനുഭവം ഇല്ലാത്ത ഒരു സ്ഥലം, അത് കാണിച്ചു തരണം. അങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ അസ്തിത്വ അനുഭവം ഇല്ലാത്ത സ്ഥലത്തുള്ള പ്രപഞ്ചം അത് അസ്തിത്വത്തിൽ നിന്ന് പ്രകടമായതാണ് എന്ന് പറയും. അങ്ങനൊന്നില്ല. അങ്ങനൊന്നില്ല. അതുകൊണ്ടാണ് അനന്യത്വ വ്യക്തി പ്രവർത്തിക്കുന്നത്. സത്ത അസ്തിത്വം ഉമ്മ, അത് അതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് ബ്രഹ്മം. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇതാണ് പ്രപഞ്ചത്തെ ബ്രഹ്മം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് അദ്വൈതി പറയുന്ന അനുഭവവും യുക്തിയും. ഇതിൽ രണ്ടുമുണ്ട്, അനുഭവമുണ്ട് യുക്തിയും. അസ്തിത്വ അനുഭവം സർവത്ര ഇരിക്കും, അതാണ് അനുഭവം. യുക്തി എന്ന് പറയുന്നത് എന്താണോ, അതിനെ കാരണമായി സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് ഭിന്നമല്ല പ്രപഞ്ചം, അത് യുക്തി. അതാണ് യുക്തി എന്ന് പറയും. അങ്ങനെ ഒരു അസ്തിത്വം ഇല്ലെങ്കിൽ നമുക്ക് ബ്രഹ്മത്തെ കുറിച്ചൊന്നും പറയാനേ പറ്റില്ല. അസ്തിത്വ അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് സച്ചിദാനന്ദം ബ്രഹ്മ, സത്ത് ചിത്ത് ആനന്ദം, അതിൽ സത്ത് അതാണ് ബ്രഹ്മം, അതാണ് അസ്തിത്വം. അവിടെയാണ് അസ്തിത്വ അനുഭവം ഉള്ളത്. അതാണ് നമ്മൾ പറയുന്നത് തരംഗാവലി പോലെ അഭേദമായി വരയണം എന്ന് പറയുമ്പോൾ ആ അഭേദത്തിനാണ് പറയുന്നത്. അസ്തിത്വത്തിൽ നിന്നും സത്തയിൽ നിന്ന് അന്യമായിരിക്കുന്ന സർവവും എന്ന് പറയുന്നു. ഈ അസ്തിത്വത്തെ സത്ത എന്ന് താർക്കികന്മാരും പറയുന്നുണ്ട്, പക്ഷെ അവര് വേറെ രീതിയിലാണ് പറയുന്നത്. അവരെന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? പൊടിച്ച ഈ അസ്തിത്വത്തെ കുറിച്ച് തർക്കന്മാരെന്താ പറയാ? വ്യാധിയാണ് ഇല്ല. എന്താണ് എവിടെയിരിക്കുന്നു? അത്ര ദ്രവ്യഗുണ കർമ്മങ്ങളുടെ സമമായ സംബന്ധത്തിരിക്കുന്നു. നേരിട്ടിരിക്കുന്നു മൂന്നിലേ ഉള്ളൂ. പക്ഷേ ഗുണമസ്ഥി എന്നും മറ്റേ അനുഭവം ഉണ്ടല്ലോ, ഗുണമുണ്ട്, അതെങ്ങനെ വന്നു? ദ്രവ്യത്തിന് മാത്രമേ സത്യമുള്ളൂ എങ്കിൽ ഗുണത്തിൽ അസ്തിത്വ ബുദ്ധി എങ്ങനെ വരുന്നു? അതിനെന്ത് പറയുന്നു? തർക്കത്തിൽ പഠിച്ചാണ് അത്. ദ്രവ്യത്തിൽ സത്യം ഇരിക്കുന്നു, അതേ ദ്രവ്യത്തിൽ ഗുണവും ഇരിക്കുന്നു, രണ്ടും തമ്മിൽ സമാനാധികരണീയ സംബന്ധത്തിൽ സത്ത ഗുണത്തിൽ വരുന്നു. അത് ഗുണമായിട്ടാണ് ഗുണത്തിൽ വരുന്നത്. ഗുണകർമാവുകളിലെല്ലാം സത്ത വരുന്നെങ്കിൽ സമാനാധികരണീയ സംബന്ധത്തിൽ ഇവിടെ പറയുന്ന പോലെ മുഖ്യമായിട്ടല്ല. ഇവിടെ പറയുന്നത് സത്ത എല്ലാത്തിലും ഇരിക്കുന്നു, മുഖ്യമായി തന്നെ, അതില്ലാത്ത ഒന്നുമില്ല. അപ്പോ എല്ലാത്തിലും ഇരിക്കുന്നോണ്ട് അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അതിൽ നിന്നും അസത്തിൽ നിന്ന് അന്യമല്ല, അസത്തല്ല ബ്രഹ്മം. അപ്പൊ എല്ലാം ബ്രഹ്മത്തിനോട് അനന്യമാണ്. ഇതാണ് അദ്വൈതിയുടെ ഇന്ദ്രിയുടെ യുക്തി അതാണ്. അല്ലാതെ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് എന്താണോ, ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്നുള്ളതിന് ഈ യുക്തി അല്ല പിന്നെ എന്താണുള്ളത്? വേറെ എന്താണ്? അദ്വൈതിയൊക്കെ വേറെ എന്താ പറയാണ്? ശ്രുതി യഥോ വായുമാനി ഭൂതാനി ജീവന്തി പ്രയന്തി സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളെല്ലാം ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായെന്ന് ശ്രുതി പറയുന്നു. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നു. പക്ഷെ ശ്രുതിയെ പ്രമാണമായിട്ട് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്നുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശ്രുതി പ്രമാണമായി എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല? പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പത്തോണ പറഞ്ഞു ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ സ്വതപ്രമാണമായി സ്വീകരിക്കുകയാണ്. സ്വതപ്രമാണമായിരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രുതി പറഞ്ഞു അതുകൊണ്ട് ശരിയെന്ന് അംഗീകരിക്കും. മറ്റ് പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ മറ്റ് പ്രമാണങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ പറഞ്ഞാലും ശ്രുതിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാരും വേദത്തെ അങ്ങനെ സ്വീകരിക്കും. പണ്ടൊക്കെ സ്വീകരിച്ചിരുന്നു, ആ അത് വിശ്വാസികൾ സ്വീകരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നു. എങ്ങനെ വിശ്വസിക്കുന്നവർ? ശ്രുതി എന്ന് പറയുന്നത് ദൈവം ഉപദേശിച്ചാണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ ശ്രുതിയില് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞ് ആധുനിക മനുഷ്യൻ സ്വീകരിക്കാൻ പ്രയാസമാണ്. പിന്നെ വിശ്വാസികൾ സ്വീകരിക്കും. അതേതുപോലെ ബൈബിളും ഖുറാനും എല്ലാം സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ വിശ്വാസികൾ അത് സ്വീകരിക്കും, മറ്റുള്ളവർ സ്വീകരിക്കില്ല. മുഴുവനുമായി ഒരിക്കലും സ്വീകരിക്കില്ല. ബൈബിളിന്റെ വിശ്വാസികൾ അതിനെ സ്വീകരിക്കും, ഖുറാൻ അവർ അംഗീകരിക്കില്ല. പൂർണമായും ചിലതൊക്കെ അംഗീകരിക്കും. ഖുറാനെ പൂർണമായി സ്വീകരിക്കുന്നവർ ബൈബിളിനെ അംഗീകരിക്കില്ല. ഈ രണ്ടു കൂട്ടരും വേദത്തെ അംഗീകരിക്കില്ല പൂർണമായിട്ട്. അവരുടെ ബൈബിളിലോ ഖുറാനിലോ ഉള്ളതിന് അനുകൂലമായി എന്തെങ്കിലും വ്യാഖ്യാനിക്കാനുണ്ടെങ്കിൽ ആ ഭാഗം അംഗീകരിക്കും, അല്ലാതെ പൂർണമായി അവരംഗീകരിക്കും. കാരണം ഇവരെല്ലാവരും അവരവരുടെ ഗ്രന്ഥങ്ങളെ സ്വതപ്രമാണമായി സ്വീകരിക്കുകയും അത് ഈ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ശരി. ഇത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ശ്രുതി പറഞ്ഞു അതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസം. ബൈബിളിൽ പറഞ്ഞു അതുകൊണ്ടാണ് അത് ശരിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസം. പിന്നെ അത് അംഗീകരിക്കാൻ വേണ്ടി കുറെ അത് ദൈവം പറഞ്ഞാണെന്ന് അതെല്ലാവരും പറയും. എല്ലാവരും പറയുന്ന ദൈവം പറഞ്ഞാണെങ്കിൽ ദൈവത്തിന് എല്ലാവരും കൂടെ വേണ്ടി ഒരു പുസ്തകം പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും പറയുമ്പോൾ പരസ്പര വിരോധമില്ലാതെ പറയണ്ടേ? അതൊന്നും ഇനിയുള്ള തലമുറ അതൊന്നും സ്വീകരിക്കില്ല. തമ്മി തമ്മിലടിച്ച മനുഷ്യനെ ചാകുന്നത് ഈ ദൈവം പറഞ്ഞ പുസ്തകങ്ങളുടെ പേരിലല്ല. ദൈവം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരേ ആശയം എല്ലായിടത്തും. ഭാഷ മാറിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി ശ്രുതി പറഞ്ഞു എന്ന് പറയുന്ന സ്വീകരിക്കാൻ പോയാൽ ശ്രുതി പറഞ്ഞ അദ്വൈതമാണ്, ദ്വൈതമാണ്, ഇഷ്ടാദ്വൈതമാണ്, പലതരത്തിൽ വ്യാഖ്യാനം. അപ്പൊ ഇതിലേത് വ്യാഖ്യാനമായി ശരി വ്യാഖ്യാനം, അതിലെ പിന്നെ തർക്കവും അവിടെയടിയാവും. അതുകൊണ്ടതൊന്ന് സ്വീകരിക്കുന്നത് പറ്റില്ല. അപ്പൊ പിന്നെ ഈ ഒരു യുക്തി അനുസരിച്ചാണ് അദ്വൈതികൾ പറയുന്നത്. പ്രപഞ്ചത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അത് അദ്വൈതത അനുഭവത്തെ മുൻനിർത്തിയ ഒരു യുക്തിയാണ് എന്ന് പറയും. അതുകൊണ്ട് പ്രപഞ്ചം ബ്രഹ്മത്തോട് അഭിന്നമാണ്. അനുഭവം എന്തനുഭവം? സത്തയുടെ സർവത്ര അനുസ്യൂതമായിരിക്കുന്ന സത്തയുടെ. അതെന്തുകൊണ്ട് മൺപാത്രത്തിൽ മണ്ണിരിക്കുന്നു എന്ന് ചോദിച്ച ഉത്തരം ഒന്നേ ഉള്ളൂ, എന്താണോ? മൺപാത്രത്തിൽ മണ്ണിരിക്കുന്ന എന്തുകൊണ്ട്? മണ്ണിൽ നിന്ന് പാത്രത്തെ ഉണ്ടാക്കിയത്. പാത്രത്തിന്റെ അകത്തിരിക്കുന്ന മണ്ണിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു, പാത്രമാകുന്ന മണ്ണ്. മൺപാത്രം എന്ന് പറയുമ്പോൾ അത് പാത്രം മണ്ണാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? മണ്ണിൽ നിന്നുണ്ടാകുന്നു, മണ്ണിൽ നിന്ന് അനന്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ സത്തയുടെ അനുഭവമുണ്ട്. തർക്കീയന്മാർ പറയുന്ന പോലെ സമാനാധികരണ സംബന്ധത്തിലോ മറ്റേതെങ്കിലും സംബന്ധത്തിലോ അല്ല. അവർ പറയുന്നത് എന്താണ്? ദ്രവ്യത്തിൽ സത്തയിരിക്കുന്നു, ഗുണമിരിക്കുന്നു. സത്തയും ഗുണവും തമ്മിൽ സമാനാധികരണ സംബന്ധം. അപ്പൊ സർവത്ര സത്തയുടെ അനുഭവം ഉണ്ടാകാം എന്ന് പറയുന്നു. അങ്ങനെയൊന്നും നടക്കത്തില്ല. അങ്ങനെയല്ല ഇവിടെ പറയും. സത്ത എന്ന് പറയുന്നത് നേരിട്ട് സർവത്തിലും അനുഭവപ്പെടുന്നു. അസ്ഥി അസ്ഥി എന്ന് അത് എന്തുകൊണ്ടങ്ങനെ അനുഭവപ്പെടുന്നു? സത്തയിൽ നിന്നുണ്ടായിരുന്നു. മണ്ണിൽ നിന്ന് കുടമുണ്ടായി, അതുപോലെ സത്തയിൽ നിന്ന് എന്തുണ്ടായി. ആ സത്ത എന്ന് നമ്മൾ എന്തിനാണോ അറിയുന്നത് അതാണ് ബ്രഹ്മം. അതാണ് ഇവിടെ അഭേദ യുക്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനന്യത്വ യുക്തി, അഭേദ യുക്തി എല്ലാം വയ്ക്കുന്നത്. അപ്പോ ഇത് പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു യുക്തിയിലൂടെയാണ് ഇതിനെ സമർത്ഥിക്കുന്നത്. ശ്രുതിയെന്നും അത് നമുക്ക് പറഞ്ഞാലും അവസാനം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവന്റെ ഒരു യുക്തിയിലൂടെ സമർത്ഥിക്കുന്നു. അദ്വൈതം നിലനിൽക്കുന്നതിന് ഇത്തരം യുക്തികളിലാണ് എല്ലായിടത്തും. നമ്മൾ വേദാന്ത പരിഭാഷയിലൊക്കെ അതാ ചർച്ച ചെയ്യും. നമ്മളെയൊക്കെ സമർത്ഥിക്കുന്ന എങ്ങനെ? യുക്തിയിലാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുക ശ്രുതേഹേ. ശ്രുതി എന്ന് പറഞ്ഞാലും എന്താണ്? ശ്രുതിയുടെ അർത്ഥത്തെ യുക്തിപരമായി വ്യാഖ്യാനിക്കുകയാണ്. അത് പലർക്കും പല യുക്തിയാണ് ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നിടത്ത്. അദ്വൈതം എന്ന് ആശയം നിൽക്കുന്നതിന് യുക്തിയുടെ അടിസ്ഥാനത്തിൽ. പിന്നെ ഒന്നുകൂടെ പറയാം, സർവസാമാന്യമായ അനുഭവം എന്ന് പറയുന്നത് ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയുടെ അനുഭവമാണ്. വസത്തയുടെ അനുഭവം എന്ന് പറയുന്നത് സർവസാമാന്യമായ ഒരു അനുഭവമാണ്. ആ അനുഭവത്തെ തുടർന്ന് വരുന്ന യുക്തി അങ്ങനെ. മറിച്ച് ഏതെങ്കിലും വിശിഷ്ട വ്യക്തിയുടെ അനുഭവത്തിൽ മാത്രമായിട്ട് ഒരു സിദ്ധാന്തത്തിന് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മറ്റുള്ളവർക്കൊന്നും അനുഭവം ഇല്ലാത്ത അനുഭവമാണെങ്കിൽ അത് വ്യക്തിഗതമായ അനുഭവ വിവരണമായി പോകും. അങ്ങനെ മറ്റൊരാൾ അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല, നിർബന്ധിക്കാൻ കഴിയത്തില്ല. ആ വ്യക്തിയെ വിശ്വസിച്ചാൽ മറ്റുള്ളവർ അംഗീകരിക്കില്ലെങ്കിൽ അംഗീകരിക്കത്തില്ല. അനുഭവ വിവരണം എന്ന് പറയുന്ന ഒരു ഫാലസി ആയിട്ടാണ്, അനക്ഡോട്ടൽ ഫാലസി. നിങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എന്റെ അനുഭവത്തെ കുറിച്ച് പറയാം. കേവല അനുഭവം, എന്റെ അനുഭവത്തെ കുറിച്ച് എനിക്ക് പറയാനും ഞാൻ തെളിവൂടെ ആയാലും. ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ആനയെ കണ്ടതാ, അതിന് ഇന്നാണ് സാക്ഷിയാണെന്ന് പറയും. അല്ലാ, ഞാൻ വെറുതെ ഇരുന്ന് എന്റെ അനുഭവത്തെ വർണ്ണിച്ചു കഴിഞ്ഞു വേറെ ആർക്കെങ്കിലും അത് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇത്തരം യുക്തികൾ ഉപയോഗിക്കുന്നത്. ഇത്തരം യുക്തികൾക്കെന്ന് പറയുന്ന വ്യക്തിനിഷ്ഠമായ അനുഭവം എന്താ? പിന്നെയോ സർവജനാനുഭവമാണ്. ഇപ്പൊ സത്ത എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട് എന്നുള്ളത് സർവജനാനുഭവമാണ്. അത് പറയുമ്പോൾ എല്ലാവർക്കും അംഗീകരിച്ചു. അതിന് ചോദ്യങ്ങൾ വരും, അത് വേറൊരു കാര്യം. പക്ഷെ സർവജനീയമായ അനുഭവമാണ് എങ്കിൽ അതിനെ ആശ്രയിച്ചു വരുന്ന യുക്തിയെ ഒരാൾക്ക് നിഷേധിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ അഭേദവാദത്തിന് സത്യയെ സ്വീകരിക്കുന്നത്. സത്യയുടെ അനുഭവം ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ സത്യയിൽ നിന്ന് അനന്യമാണ് പ്രപഞ്ചം. പിന്നെ ആ സത്ത എന്ന് പറയുന്ന ബ്രഹ്മമാണോ അല്ലയോ അത് പിന്നെ മറ്റൊരു ചർച്ചയിലേക്ക് പോകും. ഇനി സത്യയുടെ അനുഭവം ഉണ്ടോ എന്ന് വിചാരിച്ച് സത്ത ബ്രഹ്മമാണോ? നമുക്കെല്ലാവർക്കും സത്ത എന്നൊരു അനുഭവമുണ്ട്. ഇത് സത്താണ്, സത്താണ്, അത് ബ്രഹ്മമാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ ഒരു അനുഭവം. അപ്പോ അതിന് പിന്നെ വേറെ യുക്തികൾ കണ്ടുപിടിക്കണം. സത്ത ബ്രഹ്മം തന്നെയാണ്, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയാതെ സത്യെന്ന് മാത്രം പറഞ്ഞാലും മതി. അതാണ് തത് എന്ന് പറഞ്ഞു. തത് തോമസി തത്. അവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞില്ല, തത്തെന്നേ പറഞ്ഞു. സത്യ തത്തെന്ന് പറയും ദോഷമില്ല. നിങ്ങളുടെ ഉറക്കം വരുന്നു. സത്ത് തോമസി എന്നാണ് അതിന്റെ അതിനു മുമ്പ് സദൈവ സൗമ്യതമഗ്രാസി സത്ത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് തത്വമസി എന്ന് പറഞ്ഞു. സത് എന്നാണ് പിന്നെ സത് തത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സത് തത്വമസി എന്നിട്ട് സത് തോമസി നീ സത്താണ് സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിരുന്ന സത്താണ് അതിനാണ് ഇവിടെയും പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നു. അങ്ങനെ തന്നെ അവിടെ പറയും ചാന്ദോഗ്യത്തിന്റെ ക്ലാസ് കേട്ടോ വളരെ വിശദമായി പറയുന്നു തത്വമസിയുടെ അർത്ഥം വ്യാഖ്യാനം. അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനം. അതുകൊണ്ട് ഈ അഭേദവാദം അദ്വൈതി പറയുന്നത് സത് അനുഭവത്തെ മുൻനിർത്തിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ അത് സദനുഭവം സർവ്വസാധാരണവും അതിൽ പ്രയോഗിക്കുന്ന യുക്തിയും അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ അദ്വൈതം എന്ന് പറയുന്നത് യുക്തിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളല്ല, വ്യക്തിനിഷ്ഠമായ അനുഭവം ഒരു വ്യക്തിയിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. അതൊരാൾ ഞാൻ സ്വർഗത്ത് പോയി ദൈവവുമായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നത് പോലെ അത് കേവലം വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. ആ പറഞ്ഞാണ് സത്യം പറയുന്ന ആളാണ്. അതുകൊണ്ട് ആ ആള് ദൈവത്ത് പോയി സ്വർഗത്ത് പോയി ദൈവത്തിനെ കണ്ടിരിക്കുമെന്ന് അങ്ങ് വിശ്വസിക്കും, വിശ്വാസത്തിൽ നിൽക്കും. പക്ഷെ ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത് അങ്ങനെ കേവല വിശ്വാസത്തല്ല. അദ്വൈതം എന്ന് പറയുന്നത് ഇത്ര യുക്തികളിലൂടെയാണ് എന്നെ സംബന്ധിക്കുന്നത്. പിന്നെ ആ സത്ത് ബ്രഹ്മമാണോ, അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മം എന്താണ്, അതൊക്കെ പിന്നെ വീണ്ടും ചർച്ചയ്ക്ക് വരും. സത്താണോ ബ്രഹ്മം? അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? നിർഗുണം, നിരാകാരം, സ്വയം പ്രകാശം, നിത്യം, നിരഞ്ജനം, ഇങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതിനെന്താണ് ഒരു പ്രപഞ്ച അതീത തത്വമായിട്ട് പറയുന്നത്? അതാണോ ഈ നമ്മളനുഭവിക്കുന്ന ഉമ്മ സത്യം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നതാണ് അത് തന്നെ. പക്ഷെ നമ്മൾ സത്തെന്നൊരു ശബ്ദം കൊണ്ട് പറയുന്നുണ്ടല്ലോ, അതിലൂടെ ലക്ഷ്യമാക്കുന്ന അതിന്റെ പരമ താല്പര്യമായിരിക്കുന്ന ആ ശുദ്ധമായ സ്വരൂപം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വെളിപ്പെടുന്ന ഒന്നല്ല എന്നുകൂടെ പറയും. നമ്മൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്തുണ്ടോ നമ്മുടെ മനസ്സിന് വെളിപ്പെടുന്ന, അതല്ല. മനസ്സിന് വെളിപ്പെടാത്ത ഒന്ന് മനസ്സിലൂടെ വെളിപ്പെടുന്നതാണ് സത്വം എന്നുള്ളതാണ്. അപ്പോ ശരിയായ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന് വിഷയമാകുന്ന അല്ല. അങ്ങനെ മനസ്സിന് വിഷയമാകുന്ന അങ്ങനെ ഒന്നുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുണ്ടെന്ന് അംഗീകരിക്കണം. ആ ഒന്നിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായത്, ഈ സത് അനുഭവം ഉണ്ടായത്. അവിടെയാണ് അദ്വൈതത്തിലെ ഒരു എന്താണ് വൈഷമ്യം കിടക്കുന്ന അവിടെയാണ്. ശരി, ഈ സത്തെന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് ശരി തന്നെയാണ്. അപ്പോ ശരിക്കും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇതല്ല അല്ലേ എന്ന് ചോദിച്ചാൽ, ബ്രഹ്മം ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. അനുഭവപ്പെടുകയാണെങ്കിൽ എന്റെ മനസ്സിന് വിഷയമാണല്ലോ, ഞാൻ അറിയുന്നുണ്ടല്ലോ. എന്താണ്? നീ അറിയുന്നതല്ല, നീ അറിയാത്ത ഒരു സ്വരൂപം ഇതിനുണ്ട്. അത് മനസ്സിനപ്പുറമാണ്. വേണ്ട, വേർക്കുന്നതല്ല. അങ്ങനെ വന്നിനെ അത് അങ്ങനെ ഒന്ന് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് നിരുപാധികമായി ഇന്ദ്രിയാതീതമായി ഒരു തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ ശങ്കരാചാര്യ ഒരു സിദ്ധാന്തമാണ്. അതാണ് പിന്നീട് ഒന്ന് എല്ലാവരും സ്വീകരിച്ചു. ഗുരുവും പറയുന്നു ജ്ഞാനമേകമി നിരുപാധികം എന്ന് പറയുമ്പോൾ പിന്നെ അത് മനസ്സിന് വിഷയമാണ്. അങ്ങനെ ഒരു തത്വത്തെ അംഗീകരിക്കുക എന്നുള്ള നിരുപാധികമായൊരു തത്വത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനെ അംഗീകരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ അംഗീകരിപ്പിക്കും? അവിടെ യുക്തി പ്രവർത്തിക്കത്തില്ല, പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തില്ല, അതൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അതിന് ഒരേ ഒരു ദൃഷ്ടാന്തമേ പറയാനുള്ളൂ. ഏതാണ്? സുഷുപ്തി. സുഷുപ്തിയിൽ താൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും താൻ അവിടെ ഉണ്ട്. അപ്പോ അറിയാതെയും ഒന്നിനും നിലനിൽക്കാൻ പറ്റും. സുഷുപ്തിയിൽ താൻ നിലനിന്ന പോലെ അറിഞ്ഞില്ലല്ലോ, എന്നാലും താൻ നിലനിന്നില്ല. അതുപോലെ തന്നെ അറിയാതെയും നിലനിൽക്കുന്ന ഒന്നുണ്ട് സുഷുപ്തി പോലെ. ദൃഷ്ടാന്തമാണ് സുഷുപ്തി എന്ന ഉദാഹരണമാണ്. അതുപോലെ ഒരു തത്വത്തെ സ്വീകരിക്കുന്നു. ഇനി ഒരാൾ പറയുന്നു ഞാനത് പോയി സമാധിയെ സാക്ഷാത്കരിച്ചു എന്ന് വെച്ചാൽ ഇരുന്നോട്ടെ, പക്ഷെ അത് വ്യക്തിനിഷ്ഠമായ അനുഭവം. അത് ആ വ്യക്തിക്ക് മാത്രമേ അതിനെ അംഗീകരിക്കാൻ പറ്റൂ. അനുഭവമില്ലാത്തവരെ അതിനെ എങ്ങനെ അംഗീകരിക്കും? വിശ്വസിക്കാനേ പറ്റും. അനുഭവമില്ലാത്തവരെ അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് സുഷുപ്തി. സുഷുപ്തി പോലെ എന്ന് പറയുന്നു. ഇതിനപ്പുറം അദ്വൈതത്തിൽ പറയാനൊന്നുമില്ല. അപ്പൊ യുക്തിയിലൂടെ അത് ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തുമ്പോൾ ദൃഷ്ടാന്തം പറയും. എന്താ സുഷുപ്തി പോലെ നിരുപാധികമായ ഒരു തത്വം ഇത്രയേ പറയാൻ പറ്റൂ. വാക്കും മനസ്സും ഒക്കെ പിൻവലിയുന്ന ഒരു സ്ഥാനമാണ്. പ്രമാണങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കത്തില്ല. എന്നാലും അതുണ്ടോ? ഉണ്ട്. ഏത് പോലെ? സുഷുപ്തി പോലെ. ഇതാണ് അത് അവതരിപ്പിക്കുന്ന രീതി. അത് പിന്നെ ഒരാൾക്ക് അംഗീകരിക്കാം, തള്ളിക്കളയാം. അത് ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ ഒന്നാണ് ബ്രഹ്മം. അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അത് ആ ഏകമായ ബ്രഹ്മം അത് സത് സ്വരൂപമാണ് പ്രപഞ്ചത്തിൽ സത്ത അനുഭവിക്കുന്നു എന്ന് യുക്തിയിലൂടെ പറഞ്ഞു മനസ്സിലാക്കും. ഇതാണ് അദ്വൈതത്തിന്റെ യുക്തി വിചാരം. ഇതാണ് ആ യുക്തിയിൽ നിന്നുകൊണ്ട് അവിടെ പറയുന്നത്. എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം അഭിന്നമാണ് എന്ന് പറയുന്ന ആ യുക്തി നിന്നുകൊണ്ടാണ്. അപ്പൊ അവിടെ എന്താണ് ഈ പ്രപഞ്ചം അഭേദമായിരിക്കുന്നത്? ഏത് ബ്രഹ്മത്തിനോട്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. നിരുപാധികമായ ബ്രഹ്മത്തിനോടോ സ്വാഭാവികമായ ബ്രഹ്മത്തിനോടോ? സ്വാഭാവികമായ ബ്രഹ്മത്തിനോട്. നിരുപാധികമായ ബ്രഹ്മത്തിൽ പ്രപഞ്ചമേ ഇല്ല. പിന്നെ എന്താ ഭേദം വരാനാണ്? പ്രപഞ്ചത്തെ അറിഞ്ഞ് അനുഭവിച്ച് ഉണ്ട് എന്ന് നമ്മൾ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായ ബ്രഹ്മത്തിലാണ്. മറ്റേ നിരുപാധികമായ ബ്രഹ്മം എന്ന് പറയുമ്പോൾ സുഷുപ്തി പോലെ, അവിടെ പിന്നെ നമുക്കൊന്നും ചർച്ച ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് വേറെ വിശദീകരണങ്ങളൊന്നുമില്ല. അതുകൂടെ മനസ്സിലാക്കിയാലേ ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമാക്കും. അത് ഇന്നത് പോലെ എന്ന് പറയുകയല്ലാതെ അതിനെ ഒരു തരത്തിലും ആർക്കും വിശദീകരിക്കാൻ പറ്റും. ബ്രഹ്മത്തെ ഇതുപോലെ എന്ന് പറയാൻ പറ്റും. ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാനേ പറ്റും സുഷുപ്തി. അതിൽ കൂടുതൽ അതിനെ വിശദീകരിക്കാൻ കഴിയുന്നത്. എല്ലാ വിശദീകരണങ്ങളും അവിടെ അവസാനിക്കുന്നു. പിന്നെ അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചുകൊണ്ട്, ഒരു നിരുപാധികമായ ബ്രഹ്മം ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനെ പിന്നെ വ്യാഖ്യാനിക്കുകയാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കുകയാണ്. അത് ആദ്യം അവനെ അംഗീകരിക്കണം, അംഗീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയണേ എനിക്കിവിടെ സത്തയുടെ അനുഭവമുണ്ട്. സത്തയുടെ അനുഭവം എന്ന് തർക്കം പറയുന്ന പോലെ എന്താണ് അത്? സത്ത എന്ന് പറയുന്ന ഒരു പദാർത്ഥം അത് അവിടെ ഇരിക്കുകയാണ്. ചെണ്ട് പറയുന്നത് എന്താണ്? സത്ത എന്ന് പറയുന്ന പദാർത്ഥമൊന്നുമില്ല, അത് നിങ്ങളുടെ ഒരു അറിവിന്റെ സവിശേഷതയാണ്. നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. അത് പ്രത്യേകിച്ചൊരു പദാർത്ഥമൊന്നുമില്ല. അറിവ് എന്ന് പറയുന്ന പോലെ തന്നെ അറിവിന്റെ വിശേഷതയാണ് സത്ത. നിങ്ങളൊന്നിനെ അറിയുമ്പോൾ സത്തായി അറിയും. അത് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ബ്രഹ്മമൊന്നുമില്ല. അങ്ങനെ പറയാം. അവരോ അന്നൊക്കെ ബ്രഹ്മമാണ് തെളിയിക്കാനും പറ്റും. അങ്ങനെ പറയാം. അതുകൊണ്ട് അങ്ങനെ ഒരു നിരുപാധികമായ തത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ അഭേദവാദം പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കും. അത് ഈ പറയുന്നതിനപ്പുറം ബ്രഹ്മത്തിന് ഒരു തരത്തിലും പ്രമാണങ്ങളുണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല. ആകെയുള്ള ഒരു പ്രമാണം ശ്രുതിയാണ്. ശ്രുതി എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു, അതിനെ സ്വതപ്രമാണമായി സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റും. ശ്രുതിയെ സ്വതപ്രമാണമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി പറയുന്ന എല്ലാ അബദ്ധങ്ങളും സ്വീകരിക്കേണ്ടി വരും. സ്വർഗം, നരകം, യാഗം, കർമ്മം, കർമ്മഫലം എല്ലാം സ്വീകരിക്കുന്നു. ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അതൊക്കെ സ്വീകരിക്കുന്നു. ശ്രുതി അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എല്ലാം സ്വീകരിക്കാൻ പറ്റും, ചിലതൊക്കെ സ്വീകരിക്കും. ഇപ്പൊ ശ്രുതി പറയണ ആദിത്യൻ ചൂടുള്ളതാണെന്ന് ഞാൻ സ്വീകരിക്കാം, എന്താ കുഴപ്പം? പ്രത്യക്ഷം പ്രമാണം കൊണ്ട് സാധൂകരിക്കുന്ന ഒരു കാര്യം പറയണം, അങ്ങനെയൊക്കെയുള്ളത് സ്വീകരിക്കാം, എല്ലായിടത്തും സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവസാന ബന്ധം പറയുന്നത് ഇത് ഞങ്ങളുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളതങ്ങനെ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളെ വിചാരം ചെയ്ത് ചിന്തിച്ച് ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് ബ്രഹ്മം, അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, പ്രപഞ്ചം ബ്രഹ്മത്തിനോട് അഭിന്നമാണ്. ഞങ്ങളങ്ങനെ സിദ്ധാന്തം ആണ്, ഞങ്ങളങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെ തീരുമാനിച്ചു? ഞങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ചു. അങ്ങനെ സിദ്ധാന്തം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അവിടെയാണ്. അതിനപ്പുറം അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാൻ കഴിയില്ല. ഇനി ഒരാൾ പറയുന്ന അതൊന്നും അല്ല, അത് വേറെ എന്താണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയും പറയാം. അതുകൊണ്ടാണ് പല ദർശനങ്ങളും വന്നത്. ഇതൊക്കെ അദ്വൈതികൾ മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ, വേറെ ആരും പറയുന്നില്ല. നിരുപാധികമായ ഒരു സ്വരൂപമാണെന്നൊക്കെ പറയുന്ന അദ്വൈതികളാണ് ബ്രഹ്മത്തെ. അതുകൊണ്ട് അഭേദവാദത്തെ അങ്ങനെ മനസ്സിലാക്കും. എന്തു പറയുന്നു? എല്ലാം സ്വീകരിച്ചോളൂ, ഒന്നും വിടണ്ട. അങ്ങനെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് മനസ്സിന് ഒളിവാകുന്നു, ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നു, ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതെന്താണെന്നും കൂടെ അങ്ങ് പറ പ്രശ്നം തീർന്നില്ല. എന്താ സംഗതി? ഇങ്ങനെ ഇട്ട് വളച്ച് വളച്ചിട്ട് എന്നെ വിഷമിപ്പിക്കാതെ കാര്യം എന്താണെന്നും കൂടെ പറ. അപ്പൊ നമുക്ക് ശരിക്കും ഡയറക്റ്റ് ഉത്തരം പറയാൻ പറ്റും. എന്താ സംഗതി? പ്രായോഗികമായിട്ട് എന്തെന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞാൽ ശരിയാക്കും. പ്രായോഗികമായി ഞാനും ചോദിക്കുന്നു, മനസ്സിലൊളിപ്പെടുന്ന ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റും. എന്താണ് പറയും? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തങ്ങൾ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിതിനെക്കുറിച്ച് കുറെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ കളയുന്ന എന്താ പ്രശ്നം? അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളണം. ഇതാരും ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. നമുക്കങ്ങനെ ഒന്നും ഒരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞില്ല, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തീരുമാനമൊന്നും എടുക്കണ്ട. നമ്മൾ ചിന്തിച്ചു പോവുക. പല കാര്യങ്ങളും നമുക്ക് ഉടനെ തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റും, കാലം കൊണ്ട് തീരുമാനിക്കും. അപ്പം നമ്മൾ ചിന്തിച്ച് അന്വേഷിച്ച് ശരി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയെന്ന് ബോധ്യപ്പെടുന്നത് സ്വീകരിക്കും. ഒന്നിനും ഒരു ബാധ്യതയുടെ ആവശ്യമില്ല. മുൻകൂറ് എനിക്ക് ഇന്നത് ബുദ്ധി എന്താണ് മനസ്സെന്താണെന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വരുന്നില്ലേ ഉള്ളൂ. ബുദ്ധി മനസ്സെന്താണ്? എങ്ങനെ ചിലർക്ക് അങ്ങനെ ഇല്ല വിശ്വസിക്കാൻ ഒന്ന് തന്നെ മനസ്സെന്നൊക്കെ പറയുന്നത്. അതാ പറയുന്നത് സംഭവം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞാലേ ഉത്തരം പറയാൻ പറ്റും. എങ്ങും തൊടാതെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഇന്ന സംഭവം അതിനെ സംബന്ധിച്ച് ഇന്നത് എന്ന് പറഞ്ഞാൽ അതിനെ വ്യക്തമായി ചോദ്യം വന്നാൽ വ്യക്തമായി ഉത്തരം പറയാൻ പറ്റും. ഏത് കാര്യമാണ് അത് തന്നെ? പൊതുവായി പറഞ്ഞാ പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്ന് പൊതുവായി അങ്ങനെ പറയാൻ പറ്റില്ല. മനസ്സ് വേറെ ബുദ്ധി വേറെ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ? വ്യക്തമായി ഇന്ന വിഷയത്തെ സംബന്ധിച്ചില്ലെന്ന് ചോദിച്ചാൽ അല്ലേ നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും ഇതിനെ കുറിച്ച് കുറെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഈ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ചോദിക്കും. ഇത് ലൗകികമല്ല, ശാസ്ത്രമല്ല. ലൗകികത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ ലൗകികമായ ഉദാഹരണം എടുത്തിട്ട് ഇതിങ്ങനെ ശരിയാകുമോ എന്ന് ചോദിക്കും. അല്ല, ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ ശാസ്ത്രത്തിന്റെ വിഷയം എടുത്തിട്ട് അത് ശരിയാകുമോ എന്ന് ചോദിക്കും. രണ്ടുമല്ലാതെ അങ്ങും ഇങ്ങും തൊടാതെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റും. പ്രയാസം വ്യക്തമായി പറയണം. ഇന്നതാണ് ഇന്നത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലേ എന്നാൽ ശരിയായ ചോദ്യത്തിന് ശരിയായ മറുപടി വരാൻ പറ്റും. ചില കാര്യങ്ങൾ അന്ന് തന്നെ ശാസ്ത്രങ്ങളിൽ അംഗീകരിക്കുന്ന കാര്യങ്ങളും അന്ന് കണ്ടുപിടിച്ചു. ഏതാണ് ചില കാർപ്പറേഷൻ ഭൂമിയുടെ മറ്റുള്ള റേഡിയേഷൻ ഏകദേശമൊക്കെ കണക്കുകൂട്ടിയിട്ടുണ്ട്? അതൊന്നും വേദത്തിലുള്ളതല്ല. വേദകാലം ഒക്കെ കഴിഞ്ഞ് വേദം എന്ന് പറയുന്നത് 2500 വർഷം പഴക്കമാണ്. അതിന് മുമ്പുള്ള പിൽക്കാലത്ത് എന്ത് ചെയ്തു? ആര്യഭട്ടനെയും അങ്ങനെയൊക്കെ പോലെയുള്ള വലിയ ഗണിതജ്ഞന്മാര് വന്നിട്ട് വരം കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്. അത് അവര് ഒരുപാട് ഗണിതജ്ഞന്മാരോട് ഉണ്ടായിരുന്നു. കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ വലിയൊരു ഗണിത പാരമ്പര്യമുണ്ട്. അത് കണക്കാക്കിയിട്ടുണ്ടില്ലെന്നാണ് പറഞ്ഞത്. അത് വേദമായിട്ട് എന്താ ബന്ധം? പിൽക്കാലത്ത് പലരും പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. വേദത്തിലൊന്നും വേദത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ പൊളിറ്റിക്സ്, പൊളിറ്റിക്സിലേക്ക് പോയാൽ അതൊക്കെ അംഗീകരിക്കേണ്ടി. പൊളിറ്റിക്സ് പറയും അതിസൂക്ഷ്മമായ ഗണിതം വേദത്തിൽ ആദി അനാദിയായിട്ടുണ്ടായിരുന്നൊക്കെ വെറുതെ തട്ടിയുള്ളൂ ഇന്നത്തെ പൊളിറ്റിക്സ് പറയുന്നത്. ഗണിതശാസ്ത്രമൊക്കെ വികസിച്ചു വന്ന മനുഷ്യന്റെ ചരിത്രത്തിലൊരു കാലഘട്ടമുണ്ട്, അത് ഇന്ത്യയിൽ മാത്രമല്ല അറബിയുടെ, ഈജിപ്തില്, ഗ്രീക്കില്, പല ദേശങ്ങളായിട്ട് അതൊക്കെ വികസിച്ചു വന്നാണ് ഇന്ത്യയിൽ വികസിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയുടെ വികാസം ക്രമമായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നാണ്. പിന്നെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാലത്തിലുണ്ടായ വേദങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും ഇന്നിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കൊണ്ടൊന്ന് വേദത്തിൽ തിരികെ കയറ്റുന്ന രീതിയുണ്ട്, ഇത് വേദത്തിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വേദത്തെ ഇതിനനുസരിച്ച് വ്യാഖ്യാനിക്കും. അത് ഈ ദ്വൈതവും അദ്വൈതവും ഒക്കെ വ്യാഖ്യാനിക്കും പോലെ വേദത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണോ അതിൽ കൊണ്ടൊന്ന് വ്യാഖ്യാനിക്കും. ഇതാണ് വേദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. അവർക്ക് സംസ്കൃതമൊന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞവരെഴുതി വയ്ക്കും, സംസ്കൃതം അറിയാത്തവരത് വിശ്വസിക്കും. അല്ലെങ്കിൽ ആ പുസ്തകം ഈ പറയുന്ന സംസ്കൃതം എന്ന് പറയുന്നത് ഈ കണ്ടുപിടുത്തത്തിന് ശേഷം വന്നായിരിക്കും. അപ്പൊ പൊളിറ്റിക്സ് അത് സയൻസ് അല്ല, പൊളിറ്റിക്സ് ആണ്. അപ്പൊ അതിനങ്ങനെ വ്യാഖ്യാനിക്കും. ഇപ്പൊ വേദത്തിൽ ദ്വൈതമാണോ അദ്വൈതമോ എന്നുള്ള കാര്യം തന്നെ ഇതുവരെ തീരുമാനിച്ചില്ല, പിന്നെയാണ് സയൻസ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കട്ടെ ആദ്യം, അതുപോലും തീരുമാനിച്ചിട്ടുണ്ടോ, പിന്നെങ്ങനെ സയൻസ് എന്ന് പറയും? ഇന്നത്തെ സയൻസ് വേദത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവർ പറയും നോസ്ട്രഡാമിന്റെ പ്രവചനം പോലെ ലോകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് അയാൾ പ്രവചിച്ചിട്ടുള്ളതാണ്, അതിന് മുമ്പ് പറയത്തില്ല. ഇല്ലെങ്കിൽ കാണിപ്പയ്യറിന്റെ പ്രവചനം പോലെയാണ്, വർഷം തുടങ്ങുമ്പോൾ തന്നെ പറയും ഈ വർഷം വെള്ളപ്പൊക്കം ഉണ്ടാവും, ഭൂകമ്പം ഉണ്ടാവും, യുദ്ധം ഉണ്ടാവും, ഇതൊക്കെ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. ഇത് പ്രവചിക്കാൻ ആർക്കാ പറ്റാത്ത, ഇത് ആൾക്കാരെ കുട്ടികളാക്കുന്ന ഈ പണി എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഒഴുക്കം വട്ടി പറഞ്ഞാൽ ശരിയാവും, എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാവും. ഒരു തവണ എന്തായാലും കാണിപ്പോയി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല, അന്നും ശരി വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ശുദ്ധ തട്ടിപ്പ്. അതെ, അതുകൊണ്ട് അതും എഴുതി വയ്ക്കും, വെള്ളപ്പൊക്കം ഉണ്ടാവും, വേനലും ഉണ്ടാവും, അതിവൃഷ്ടി അനാവൃഷ്ടി രണ്ടും പറയും. ഇത് രണ്ടു വാക്കിൽ സംഗതി അവരെ ഈ സയൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ, ഈ സയൻസ് അവരുണ്ടെന്ന് പറയുന്ന സയൻസ് ആധുനിക ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരെഴുതി വയ്ക്കണവര് ഇതുപോലെ. പിന്നെ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇത് പണ്ടുണ്ടായിരുന്നെന്ന് പറയുന്ന പണ്ടെന്താ അവർക്കത് പറഞ്ഞൂടെ? അത് പറയുന്നത് പോലെയാണ് മദ്രസയിലെ ഭൂമി പരന്നതും സ്കൂളിലെ ഭൂമി ഉരുണ്ടതെന്ന് പറയുമ്പോൾ അതെങ്ങനെ? ഭൂമി ഉരുണ്ടതാണോ അതോ പരന്നതാണോ? കുട്ടിയെടുത്ത് കുട്ടി പറയുന്നു മദ്രസയിലെ ഭൂമി പരന്നു, സ്കൂളിലെ ഭൂമി ഉരുണ്ടതോ? ചേട്ടാ ഇപ്പോഴത്തെ കാര്യം പറയണ്ട, ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ പണ്ടത്തെ കാര്യമല്ല പറയുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെ. മദ്രസയിലെ ഭൂമി പരന്നതും സ്കൂളിലെ ഭൂമി ഉരുണ്ട, ഇതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എല്ലാവരും കണക്കുന്ന ഇത് തന്നെ പറയുന്നു, പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ. ഭൂമിയുടെ അളവെടുക്കുന്നത്. ഭൂമിയുടെ പര്യായമാണ് അച്ചല്ല, അച്ചലിക്കാത്തവളെന്നാണ് ഭൂമിക്ക് പേര് കൊടുക്കുന്നത്, കണ്ടുകൊടുത്തത്. അതുകൊണ്ട് അത് ഇന്ന് പറയുന്ന മുഴുവൻ പൊളിറ്റിക്സ്, അല്ലാതെ ശാസ്ത്രമായിട്ടൊന്നും ഒരു ബന്ധവും